സൂത്രണോക്കവത് ഇവിടെ ചർച്ച ചെയ്യുന്നത് പുണ്യപാപഹാനി, പുണ്യപാപനാശത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് ചില സ്ഥലങ്ങളിൽ ഉത്തരായണ മാർഗത്തെയും പറയുന്നു. പുണ്യപാപ ഹാനിയെ കുറിച്ച് പറയുന്നിടത്ത് ചിലയിടത്ത് മാർഗത്തെ പറയുന്നില്ല. സാധാരണ വേദത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് പറയാത്ത സ്ഥലത്തും അത് സ്വീകരിക്കണം എന്നാണ് സിദ്ധാന്തം പറയുന്ന. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ പറയുന്ന അവിടെ സ്വീകരിച്ചാൽ. പുണ്യപാപ ഹാനിയെക്കുറിച്ച് എവിടെയാണോ പറയുന്നിടത്ത്, മാർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് അവിടെ സ്വീകരിക്കും, അല്ലാത്തടത്ത് സ്വീകരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നുള്ളതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് എന്താ പറഞ്ഞ സമാധാനം? ആ അത് തന്നെ. പുണ്യപാപഹാനി രണ്ടു തരത്തിൽ പറയുന്നു. ഒന്ന് ഉപാസകന്റെ പുണ്യപാപഹാനി, അവിടെ ഉത്തരായണ മാർഗം. മറ്റൊന്ന് പറയുന്നത് തത്വജ്ഞാനിയുടെ. അതിനും വ്യത്യാസം പറഞ്ഞു. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പുണ്യപാപഹാനി മരണം, മരണശേഷം ഗതി ഉത്തരായണ മാർഗത്തിലുള്ള. തത്വജ്ഞാനിയെ സംബന്ധിച്ച് പുണ്യപാപഹാനി നശിക്കുന്നു, പക്ഷെ മരണം സംഭവിക്കുന്നില്ല. അതിന് കാരണം പറഞ്ഞത് പ്രാരബ്ധമാണ്. ഇപ്പോൾ പ്രാരബ്ധ ഭോഗ കർമാശയക്ഷയം വരെ ശരീരം തുടരുന്നു. ഇക്കാര്യവും പറഞ്ഞു. ഇത് വളരെ വ്യക്തമായി ധരിച്ചിരിക്കേണ്ട കാര്യവുമാണ് അദ്വൈതത്തെ സംബന്ധിച്ച്. ലോകവച്ഛ യേശ വിഭാഗോ ദ്രഷ്ടവ്യോ യഥാ ലോകേ ഗ്രാമപ്രാപ്തോ ദേശാന്തര പ്രാപണ പന്ഥ അപേക്ഷ്യതേ നാരോഗ്യപ്രാപ്തോ ഏവം ഹാപി ഇതി ഉപന്ന തല്ലക്ഷണാർത്ഥ ഉപലബ്ധേ ലോകവത്. സൂത്രത്തിൽ വന്ന് ലോകവത് അതിന് വിശദീകരിക്കുന്നു. എന്താണ് എന്ന് വെച്ചാൽ ലോകവത്ത് എന്ന് പറയുമ്പോൾ അവിടെ ലൗകികമായ ഒരു യുക്തിയെ കാണിക്കുന്നു. അതിനുവേണ്ടി ഒരു ദൃഷ്ടാന്തത്തെയും പറയുന്നു. ഒരു വ്യക്തിക്ക് ഒരു ഗ്രാമത്തെ പ്രാപിക്കണമെങ്കിൽ, ദേശാന്തരത്തെ പ്രാപിക്കണമെങ്കിൽ അവിടെ മാർഗത്തെ അപേക്ഷിക്കുക വരുന്നു. നടന്നോ വാഹനത്തിലോ പോയി വേറെ സ്ഥലത്തെ പ്രാപിക്കാൻ പറ്റും. അതുപോലെയാണ് ഉപാസകന്റെ ഗതി. ആരോഗ്യത്തെ പ്രാപിക്കുകയാണെങ്കിലോ ഇറങ്ങും പോകേണ്ട കാര്യമില്ല. ആരോഗ്യപ്രാപ്തി എന്ന് പറയുമ്പോൾ അതിന് യാത്രയുടെ ആവശ്യമില്ല. പക്ഷെ അത് എന്തുകൊണ്ട്? തന്നെ തന്നെയുള്ള സ്വാസ്ഥ്യത്തെ വീണ്ടെടുക്കുക. അപ്പൊ അതുകൊണ്ട് അതിന് യാത്രയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ തന്നെ തന്നെയുള്ള സത്യത്തെ അതിനെ അറിയുന്നതിന് യാത്രയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ലോകവിശേഷ വിഭാഗോ ദ്രഷ്ടവ്യോ യഥാലോകീ ഗ്രാമപ്രഭു ദേശാന്തര പ്രാപണ പന്ഥ ദേശാന്തര അന്യദേശത്തെ പ്രാപണ പ്രാപിപ്പിക്കുന്നതായ പന്ഥ മാർഗം അപേക്ഷത്തെ അന്വേഷിക്കുന്നു. ആരോഗ്യപ്രാപ്തോ ആരോഗ്യപ്രാപ്തിയിൽ വഴിയുടെ ആവശ്യമില്ല. ഏവം ഇഹാപി അതുപോലെ ഇവിടെയും മനസ്സിലാക്കണം. ഭൂയശ്ച ഏനം വിഭാഗം ചതുർത്ഥ അധ്യായ നിപുണതരം ഉപപാദയിഷ്യാമഹ. ഇതിനെ കുറിച്ചൊരു സൂചനയുള്ളൂ. ഇവിടെ നാലാം അധ്യായത്തിൽ മുഴുവൻ ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഈ മാർഗത്തെക്കുറിച്ചും ശ്രുതിയിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള മാർഗത്തെക്കുറിച്ച് പറയുന്നതും അതിനെല്ലാം വരുന്ന ദോഷങ്ങൾ പരിഹരിക്കുകയും എന്നിട്ട് ശരിയായ മാർഗം എന്താണോ ഇക്കാര്യങ്ങളെല്ലാം അവിടെ നിപുണതരം വളരെ സമർത്ഥമായി ചതുർത്ഥ അധ്യായത്തിൽ പ്രധാനമായിട്ടും നാലാം പാദത്തിൽ ഇവിടെ ഇപ്പോൾ ചതുർത്ഥ അധ്യായം എന്ന് പറയും പ്രധാനമായും നാലാം പാദത്തിൽ. അപ്പൊ നിർഗുണവിദ്യയിൽ ഗതിയില്ല, സഗുണവിദ്യയിൽ ഗതിയുണ്ട്. ഇതാണ് ഇതിന്റെ സാരം. അടുത്തു വരുന്നു അനിയമ സർവാസാം അവരോധ ശബ്ദാനുമാനാഭ്യാം സഗുണാസു വിദ്യാസു ഗതിരർത്ഥവതി നിർഗുണായാം പരമാത്മവിദ്യായാം ഇത്യുക്തം. സഗുണവിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന സഗുണോപാസനയെ കുറിച്ചല്ല പറയുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ സഗുണോപാസന എന്ന് പറഞ്ഞാൽ സഗുണനായ ഈശ്വരനെ ഉപാസിക്കുക അല്ലെങ്കിൽ ഗുണങ്ങളുള്ള ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രചാരത്തിലുണ്ട്. ഭാഷകാരൻ പറയുന്നിടത്ത് സഗുണ വിദ്യ എന്ന് പറയുമ്പോൾ അതല്ല. വൈദികമായ ഉപാസനകൾ ഈശ്വരൻ വേണമെന്നോ വേണ്ടെന്നോ അങ്ങനെയില്ല. ഇനി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ സഗുണ ബ്രഹ്മത്തെയാണ്. ചിലടത്തത് വരും സഗുണ ബ്രഹ്മ ഉപാസന, ഇവിടെ തന്നെ വരുവാണ്. ഇത് പിൽക്കാലത്ത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഭാഷ്യകാരന്റെ ഈ സഗുണവിദ്യ നിർഗുണവിദ്യ എന്നുള്ള ഈ പ്രയോഗം ഭാഷ്യകാരൻ ക്ലിയറാണ്. കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ സഗുണവിദ്യ എന്ന് വെച്ചാൽ സഗുണ ഈശ്വരനെ ഉപാസിക്കുക എന്നും നിർഗുണവിദ്യ എന്ന് വെച്ചാൽ ഈശ്വരനെ നിർഗുണമായി ധ്യാനിക്കുക എന്നും എന്നൊക്കെയുള്ള രീതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന തെറ്റുണ്ടെന്നുള്ളതല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ ഉള്ള ദോഷം എന്താണ്? എന്താണ് ദോഷം? ഇതുവരെ പഠിച്ചിരുന്നത് മനസ്സിലായി. ധ്യാനിക്കണമെന്ന് ഒരാൾ പറയുന്നു. ഞാനത് പലവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് സഗുണവിദ്യ നിർഗുണവിദ്യ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അധികാരത്തിൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കും ഭാഷകാരൻ എന്താ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ലോകത്ത് പ്രചരിച്ചിരിക്കുന്നത് വേറൊന്നാണ്. ഈശ്വരനെ ഗുണങ്ങളോടുകൂടി ഉപാസിക്കുന്നത് സഗുണവിദ്യ, നിർഗുണ ഉപാസന വെച്ചാൽ നിർഗുണമായ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു. ഇതാണ്. അപ്പോൾ ഇന്ന് ലോകത്തങ്ങനെ പ്രചരിച്ചിരിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. അതൊരു ഭാഗം. എന്നാൽ അതിലൊരു ദോഷമുണ്ട്. ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതിലാ ദോഷമുണ്ട് എന്ന് പറയുന്നത് എന്തെന്നാണ് എന്റെ ചോദ്യം. ഞാൻ തന്നെ വിശദമാക്കുക. എന്താണ് ദോഷം? എവിടെയാണ് അതിന് പിശക് വരുന്നത്? ഞാൻ വാക്കിനെ ധേനുവായിട്ട് ഉപാസിക്കുക എന്നൊക്കെ പറയുമ്പോ അവിടെ ഈശ്വര സങ്കല്പം വരുന്നില്ല. ഇതെല്ലാം വേറെ വിഷയങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നതിന് ദോഷമില്ല. അതൊരു ഭാഗം. ഒരേ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് പല തലങ്ങളിൽ അതിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയും. ചിലടത്ത് അത് ശരി കാണും, ചിലടത്ത് തെറ്റ് കാണും. ഇതിലെല്ലാം ഏത് വിഷയങ്ങളെ സംബന്ധിച്ചാലും ഞാൻ ചോദിക്കുന്ന ഈ പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഭാഷകാരൻ എഴുതിയ കാലത്ത് ഉദ്ദേശിച്ചാർത്ഥം ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവാൻ പ്രയാസം. ഒന്നുകൂടെ പറഞ്ഞ്, ഭാഷകാരൻ എഴുതിയ സമയത്ത് വൈദികരെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയത്. അതേ ആശയം തന്നെ ആ വിവക്ഷ കിട്ടത്തില്ല സഗുണേശ്വരൻ എടുക്കുകയാണെങ്കിൽ. ഭാഷ്യകാരൻ എഴുതിയ സമയത്ത് എന്താ ഞാൻ കേൾക്കാത്ത എന്നെ ചോദിക്കുമല്ലോ തകരാറ്. അതൊക്കെ ശരിയല്ല. ഞാൻ പറയുന്നത് ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അതില് ദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ദോഷമില്ലാന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് ദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദോഷമില്ല എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സാറിന് കേട്ട് പറയുന്ന കാര്യങ്ങൾ ദോഷമില്ല, അങ്ങനെയും മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ ദോഷമില്ല എന്ന് ധരിച്ചിരിക്കുന്ന പലയിടത്ത് ഞാൻ പറയുമ്പോൾ ദോഷം വരും. അത് പൊതുവൊരു രീതിയാണ്. അത് എന്തെന്നാണ് പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കുന്നത്. പുതിയ കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. എങ്ങനെ മുക്തി എന്നുള്ള കോൺസെപ്റ്റ് മാറിപ്പോകും? മുക്തി എന്താണ് എന്നുള്ളത് ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ ഓരോ ഇന്റർപ്രിട്ടേഷൻസ്. അതല്ല, ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ശരി. നിർഗുണമായിട്ട് അറിഞ്ഞതിന് ശേഷം പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല. നിർഗുണത്തെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ യോഗ വേദാന്തത്തിലേക്ക് പോകും. പറയുന്നതിന് ശരിയുണ്ട്, പക്ഷെ ശരിയായ ശരിയായില്ല. ഞാൻ പറഞ്ഞാൽ പറയുമോ ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ? ഇതൊന്നും നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. ഞങ്ങൾ ഏറ്റവും വിഷമിപ്പിച്ചായിരുന്നു. നമസ്കാരം ചോദി. ചെറിയ കാര്യമാണ്. ഇല്ല, നിങ്ങൾ പറയുമെന്ന് യാതൊരു ലക്ഷണവും കാണുന്നില്ല. അതാണ് നിങ്ങളുടെ ബുദ്ധിയുടെ ഗതി വേറെ. അതാണ് തകരാറ്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ശരിയായ താല്പര്യത്തിൽ ഗ്രഹിക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് കഴിയത്തില്ല. ശരിയെന്ന് ഗ്രഹിച്ചാൽ തന്നെ അത് എളുപ്പം വിട്ടും പോകും. ആ അതാണ്, എവിടെ നിന്നെങ്കിലും ഒരു ഉത്തരം വരുന്നു. അതാണ് അതിന്റെ ശരിയായ ഉത്തരം. പറഞ്ഞു തരാൻ ഞാൻ കേട്ടത്. ആ ചില ആൾക്കാർ ഇതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പോ പുരുഷകേസരികളുടെ മനസ്സിൽ ഇപ്പൊ എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും? ഉത്തരം പറയാൻ കഴിയാത്ത കാര്യമുണ്ട്. വേറെ ആൾ ഉത്തരം പറഞ്ഞതിന് ചിലപ്പം നിങ്ങൾക്ക് നിരാശ തോന്നിന്നിരിക്കും. എന്നാലും ഒരു ഉത്തരം എവിടെന്നെങ്കിലും വന്നല്ലോ, ഞാൻ പറഞ്ഞ ഉത്തരം. അപ്പോൾ അത് എവിടെയൊക്കെ ഫലിക്കുന്നുണ്ട്? അതായത് ഇന്ന് പ്രചരിച്ചിരിക്കുന്നു. എങ്ങനെ? അദ്വൈതം വിശദീകരിക്കുമ്പോഴും ആൾക്കാർ അദ്വൈതത്തെ വിശദീകരിക്കുമ്പോഴും ഈ സഗുണ നിർഗുണം എന്ന് പറയുന്നത് ഈ തരത്തിൽ. സഗുണൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളോടുകൂടിയ ഈശ്വരന്റെ ഉപാസന, നിർഗുണം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ഈശ്വരന്റെ ഉപാസന. ഈ തരത്തിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു വ്യാഖ്യാനവും പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അത് മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞു, അത് ഭാഷകാരന് ശേഷം സഗുണ ഈശ്വരന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്ന തെറ്റില്ല. അത് തെറ്റില്ലെന്ന് മാത്രമല്ല, അത് അങ്ങനെ ശരി തന്നെയാണ്. പക്ഷേ അത് ശങ്കരാചാര്യരുടെ അഭിപ്രായമായിട്ട് പറയുമ്പോഴാണ് ദോഷം. ശങ്കര വേദാന്തം അദ്വൈത വേദാന്തം എന്ന് പറയുകയും അതുകൂടെ പറയുകയും ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ശങ്കരാചാര്യർ അത് വ്യക്തമായി പറയുന്നുണ്ട്, എന്താണ് സഗുണ ഉപാസന. പിന്നെ അതിന് വേറെ കാരണം, അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ശങ്കരാചാര്യരുടെ പേരിൽ, ഭാഷ്യകാരന്റെ പേരിൽ പിൽക്കാലത്ത് എഴുതി വെച്ച പല ഗ്രന്ഥങ്ങളും അതൊക്കെ വായിക്കുമ്പോഴും അങ്ങനെ ഒരു ഉപാസനയെക്കുറിച്ച് തോന്നും. അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഉള്ള പുസ്തകങ്ങളൊന്നും ഭാഷ്യകാരൻ എഴുതിയല്ല എന്നുള്ളതിന് തെളിവും ഇതാണ്. ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ വ്യക്തമായി പറയുന്നു എന്താണ് സഗുണോപാസന. അത് ഉപനിഷത്തിൽ പല ഭാഗത്തായി കിടക്കുന്ന പലതരം ഉപാസനകൾ, അതിനെല്ലാമാണ് സഗുണോപാസന എന്ന് പറയുന്നത്. ശരി, അപ്പൊ അവിടെ ഗുണത്തോടു കൂടിയ ഈശ്വരനെ ഉപാസിക്കുന്നു എന്ന് ഭാഷ്യകാരൻ പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഗുണത്തോടു കൂടിയ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് ഹിരണ്യഗർഭ ഉപാസനയാണ്. സഗുണ ഉപാസന എന്ന് പറയുന്നു. അതിൻ്റെയും ഫലം ഉത്തരായണത്തിലൂടെ ഉള്ളതാണ്. അതുകൂടെ ഈ അധികരണത്തെ അത് വിശദീകരിക്കും. അപ്പൊ ഇങ്ങനെ ഭാഷ്യക്കാരൻ്റെ ആശയം എന്ത്? പിൽക്കാലത്ത് ഭാഷ്യത്തെ സംബന്ധിച്ച് പ്രചരിച്ചിരിക്കുന്ന ആശയം എന്ത് എന്ന് വേർതിരിച്ച് പറയുമ്പോഴാണ് നമുക്ക് പലർക്കും ഈ പറയുന്നത് ദഹിക്കാതെ വരുന്നത്. ചിലർക്കെങ്കിലും ദഹിക്കുന്നുണ്ട്, പലർക്കും ദഹിക്കത്തില്ല. കാരണം നമ്മൾ കേട്ടതും ശീലിച്ചതും മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ ഒന്നാണ്, ഞാൻ പറയുന്നത് മറ്റൊന്ന്. അത് കേട്ട് ശീലിക്കുന്നതല്ല, വായിക്കുന്നതും അങ്ങനെയാണ്. പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എഴുതിയിരിക്കുന്ന ഇതാണ്. കാക്കത്തുള്ളായാലും പുസ്തകങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ കുഴപ്പമുണ്ട്. എന്തിന് ഭക്ഷ്യകാരന്റെ വ്യാഖ്യാതാക്കളിൽ പോലും പലരിലും തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാണ്, അവർ തന്നെയാണ് ഈ തെറ്റിദ്ധാരണ പരത്തിയത്. അപ്പോൾ ഇത് വ്യക്തമായും മനസ്സിലാക്കണം, വ്യക്തമായും മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്ന് ഞാൻ തലയിൽ കൈ വെച്ച് പറയാൻ തുടങ്ങിയിട്ട് 18 വർഷമായി, 10-18 വർഷം. എൻ്റെ മുമ്പേ ഇരിക്കുന്ന ഒരു പഴം ചിന്തിക്കുന്ന എന്താണ്, ഈ സ്വാമി പറയുന്നത് ശരിയാണോ അതെ നമ്മൾ കേട്ടത് ശരിയാണോ? ആ കൺഫ്യൂഷൻ ഇതുവരെ മാറിയിട്ടില്ല. ഈ വിഷയത്തിലുള്ള എല്ലാ വിഷയങ്ങളും. അപ്പോൾ അത് നമ്മളുടെ ശീലങ്ങൾ ധാരണകളൊക്കെ മാറുന്നതിന് കുറച്ച് സാഹസപ്പെട്ടാലേ പറ്റൂ. എന്തായാലും ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും അത് ധരിക്കുന്നു എന്നുള്ളത് ആണ് എനിക്കൊരു പ്രചോദനം. ഞാൻ മുമ്പോട്ട് പോകുന്നു, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടത്തേക്ക് പറ്റിയ ഒരാളാണോ? പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില ഇത് കാണുമ്പോഴാണ് ഇല്ല എവിടെയെങ്കിലും അത് പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ ആ വ്യത്യാസം മനസ്സിലാകുക. സഗുണാസു വിദ്യാസു ഗതിരർത്ഥവതി നിർഗുണായം പരമാത്മവിദ്യായ. സഗുണവിദ്യകളിൽ സഗുണ ഉപാസനകളിൽ ഈ ഗതി അർത്ഥവത്താണ്. സാർത്ഥകമാണെന്നർത്ഥം. എന്നാൽ നിർഗുണായാം പരമാത്മവിദ്യ, നിർഗുണ പരമാത്മവിദ്യ എന്ന് പറയുന്ന ഇവിടെ എന്താണ്? തത്വജ്ഞാനം. അവിടെ ഗതി അർത്ഥവതി അല്ല എന്ന് കഴിഞ്ഞ അധികാരത്തിൽ നമുക്ക് മനസ്സിലായി. അവിടെ അതാ പറഞ്ഞത്, അവിടെ ഗതി അർത്ഥവത്തല്ല. സകണാസ്വപി വിദ്യാസു കാസിചിത് ഗതി ശ്രൂയത്തെ. സഗുണവിദ്യകളിൽ തന്നെ ചിലയിടത്ത് ഗതി ഉണ്ട്, പറയുന്നുണ്ട് വ്യക്തമായി. യഥാ പരീംഗവിദ്യായം, ഉപഘോസല വിദ്യായം, പഞ്ചാഗ്നി വിദ്യായം, ദഹര വിദ്യായം, ഉപനിഷത്തുകളിലൊക്കെ ഇങ്ങനെ പല പല വിദ്യകളെ കുറിച്ച് പറയുന്നു, ഉപാസനകളെ കുറിച്ച്. ഈ ഉപാസനകളെ കുറിച്ചൊക്കെ ഇനി വിശദീകരിക്കും, അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ അന്യാസു യഥാ മതവിദ്യായം, ചാണ്ടില്യ വിദ്യായം, ഷോഡശകല വിദ്യായം, വൈശ്വാനര വിദ്യായം. ഈ പറഞ്ഞ ഇതാണ് സഗുണ ഉപാസന എന്ന് പറയുന്നത്. ഇത്രയും സഗുണ ഉപാസനകളുടെ പേര് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം സഗുണ ഉപാസന എന്ന് പറയും. ഇവിടെ പല ഈ ഉപാസനകളും പരമാത്മാവെന്നുള്ള ഒരു പേരുകൂടി വരുന്നില്ല. ഉപാസന ഈശ്വരനെ സംബന്ധിച്ചല്ല, എന്നാലും അത് സഗുണോപാസനയാണ്. ഇനി ഓരോ ഉപാസനകളെ കുറിച്ചും വിശദമായി മനസ്സിലാക്കണമെങ്കിൽ, വിശദമായി മനസ്സിലാക്കാൻ ഈ ഉപാസനകളിലൊന്നും വലിയ വിശദമായ പദ്ധതികളൊന്നുമില്ല. ഇതൊക്കെ ഈ ഉപാസനകളൊക്കെ ഒരു 10 അങ്ങേറ്റമായ ഒരു 10 മന്ത്രമോ 15 മന്ത്രത്തിനകത്ത് നിൽക്കുന്നു. ചെറിയ സംഗതികളാണ്, കുറച്ചേ ഉള്ളൂ പറയാൻ. നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഗണപതിയോഗത്തിൻ്റെ 10-ൽ 1 അംശം പോലും വരത്തില്ല. 1-ലും തന്നെ പുറമേ ഇങ്ങനെ ചെയ്യാനായിട്ടൊന്നുമില്ല, എല്ലാം മാനസികമായ സങ്കല്പങ്ങൾ. അതൊരു ഉപാസനയാണ്. അപ്പോൾ അത് വളരെ, പക്ഷേ ഇത്തരം ഈ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ശ്രുതിയിൽ നിന്ന്, ശ്രുതി ശ്രവണം ചെയ്യുന്ന ഒരാളിന് എന്താണ് ഉപാസനയെന്ന് വ്യക്തമായി പിടികിട്ടത്തില്ല. അത് പിന്നെ ഭാഷയിൽ നോക്കേണ്ടി വരും. ഭാഷകാരൻ പല കാര്യങ്ങളും പല ശബ്ദങ്ങളും നോക്കി കേട്ട് കഴിഞ്ഞാൽ വ്യക്തമായി തോന്നും. അതൊരു ഉപാസനയാണോ ഇതെന്താണ് എന്ന് പോലും മനസ്സിലാവാത്തില്ല. ഈ ഉപാസനയുടെയൊക്കെ കീഴിൽ ആധുനിക വേദാന്തികൾ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെയാണ്. ഉപാസനയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇതൊക്കെ ഉപാസനയാണെന്ന് പറയുന്നത് ഭാഷ്യകാരന്റെ വ്യാഖ്യാനമാണ്. ആധുനിക വ്യാഖ്യാതാക്കൾ അങ്ങനെ എഴുതുന്നതിന് ഒരു പ്രധാന കാരണം ഭാഷ്യ വ്യാഖ്യാനം നേരിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വായിക്കാത്തതുകൊണ്ടായിരിക്കില്ല, വായിച്ചിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. ഉപാസനയും തത്വവും ഞാനും തമ്മിലുള്ള വ്യത്യാസം പലയിടത്തും തിരിച്ചറിയാൻ പ്രയാസമാണ്. പുതിയ വ്യാഖ്യാനങ്ങൾ വായിച്ചു എന്താ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെന്ന് പോലും പലർക്കും അറിയത്തില്ല. ഇനി അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കുന്ന ഇതുപോലെയാണ്, സഗുണ ഈശ്വര ഉപാസന, സഗുണ ഉപാസന, നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു, നിർഗുണ ഉപാസന, അങ്ങനെ. അപ്പൊ ഇവിടെ ഇതെല്ലാം സഗുണ ഉപാസനകളാണ്. ചിലയിടത്ത് പോകുന്ന വഴിയെക്കുറിച്ച്, അതായത് എല്ലായിടത്തെയും വഴി ഒന്ന് തന്നെ, ഉത്തരായണ മാർഗം, ചിലയിടത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. തത്ര സംശയഃ, ഇവിടെ സംശയം, കിം യാസു ഏവ ഏഷാ ഗതി ശ്രൂയതേ താസു ഏവ നിയമ്യേത ഉത അനിയമേന സർവാഭിരേവം ജാതിയഗാഭേ ഇദ്യാഭിർ അവിസംബദ്ധ്യതി. അദ്വൈത ജ്ഞാനത്തെ സംബന്ധിച്ച് അദ്വൈത ജ്ഞാനത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപാസനയിൽ നിന്ന് അതിനെ വേറിട്ടറിയുക എന്ന് പറയുന്നത്. വൈധർമ്മ്യ ജ്ഞാനം, അത് ഇല്ലെങ്കിൽ വരുന്ന തകരാറ് ഉപാസനയും തത്വജ്ഞാനവും തിരിച്ചറിയാൻ കഴിയാതെ. അപ്പം അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇത് നേരിട്ട് പ്രയോജനം ചെയ്യുന്നതല്ലെങ്കിലും പരമ്പരയായി പ്രയോജനം ചെയ്യുന്നതാണ്. എന്താണ് ഉപാസനയിൽ നിന്ന് തത്വജ്ഞാനത്തിനുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഭാഷ്യകാരനിവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയും അത് തന്നെ വിശദീകരിക്കുന്നു. കിം യാസേവ ഏഷാ ഗതി ശ്രീ, ചില ഉപാസനകളിൽ ഗതി പറയുന്നുണ്ട്. താസേവ നിയമ്യത, അവിടെ മതിയോ ഈ ഗതി. ഉത അനിയമേന സർവാഭിരേവം ജാതികാഭിർ വിദ്യാഭിര, അതേ സർവ സ്ഥലത്തും ഗതി വേണം. ഈ ഇങ്ങനെ ചോദിക്കുന്നതിനൊരു ഒന്നുകൂടി ഉണ്ട്. അതായത് ഒരു ഉപാസനയെ കുറിച്ച് പറയുകയും അവിടെ ഗതിയെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് തത്വജ്ഞാനം എന്ന് വരും. ഇതാണ് പല വ്യാഖ്യാതാക്കളിലും പറ്റിയിരിക്കുന്നത്. അതുപോലെ ഭാഷ്യകാരനും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. പല ഉപാസനകളുണ്ട് ഗതിയെക്കുറിച്ച് പറയാത്ത, ഗതിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് തത്വജ്ഞാനം എന്നാണ്. അപ്പോൾ ഉപാസനയും തത്വജ്ഞാനവും തമ്മിൽ എന്താ വ്യത്യാസം വരും? ഇപ്പോൾ ഗതിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും അവിടെ തത്വത്തെക്കുറിച്ചല്ല പറയുന്നതെങ്കിൽ അത് ഉപാസന തന്നെയാണ് ഗതിയെ കൂട്ടിച്ചേർക്കുക. ഇതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്തും ഗതിയെ കൂട്ടിച്ചേർക്കണം. കിം തവത് പ്രാപ്ത നിയമൈതി, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നിയമം ആണ്, എത്രയ ശ്രൂയതേ തത്രയ ഭവിതം. എന്താണ് നിയമം? എവിടെയാണോ ഗതിയുള്ളത് അവിടെ അത് വരാൻ പാടുള്ളൂ, മറ്റുള്ളടത്തൊന്നും ഗതിയെ സ്വീകരിക്കാൻ പാടില്ല. ഗതിയെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ അതെന്താ? അതെന്താ പിന്നെ ഉപാസന? പ്രകരണസ്യ നിയാമകത്വ, അത് പറയുന്നവർക്ക് യുക്തിയുണ്ട്. പ്രകരണം, ശ്രുതി, ലിംഗവാക്യ പ്രകരണ, സ്ഥാന, സമാഖ്യ തുടങ്ങിയ നിയമങ്ങളൊക്കെ ഉണ്ട്, മീമാംസയെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവിടെ ശ്രുതി താല്പര്യത്തെ നിർണയിക്കുന്നതിനുള്ള പ്രകരണമനുസരിച്ച് നോക്കുമ്പോൾ ഒരു പ്രകരണത്തിൽ ഗതിയെക്കുറിച്ച് പറയുന്നു, അവിടെ അതുണ്ട്. വേറൊരു പ്രകരണത്തിൽ ഗതിയെക്കുറിച്ച് പറയുന്നില്ല, അവിടെ അതില്ല. ഭാഷകാരൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെറുതെ തന്റെ സിദ്ധാന്തത്തെ പറയുകയല്ല, എങ്ങനെയാണോ അർത്ഥ നിർണയം ചെയ്യേണ്ടത്, അതിനെന്തൊക്കെ മാനദണ്ഡങ്ങളാണോ പൊതുവെ അംഗീകരിക്കുന്നത്, അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ. അല്ലാതെ ഇത് എനിക്ക് തോന്നിയ അർത്ഥമാണോ നിങ്ങളെല്ലാം സ്വീകരിച്ചോണമെന്നല്ല പറയും. അപ്പോൾ എവിടെയും താല്പര്യത്തെ മനസ്സിലാക്കുന്നതിന് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് സ്വീകരിക്കേണ്ടത്. ഭാഷകാരൻ പറയുന്ന പൂർവപക്ഷം അങ്ങ് സ്വീകരിക്കും, ഭാഷകാരനാണെന്ന് പറഞ്ഞു അത് സ്വീകരിക്കത്തില്ല. എപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ ധാരണകൾ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിരായി വരുന്ന എന്ത് കേട്ടാലും നമ്മുടെ മനസ്സ് പെട്ടെന്ന് തള്ളിക്കളയും, ഉൾക്കൊള്ളത്തില്ല. ആ തള്ളികളയുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ എന്ന് ചിന്തിക്കത്തില്ല. ആദ്യം തിരസ്കരിക്കും. ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ്. കാരണം നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ സിദ്ധാന്തങ്ങൾ എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ഈഗോയോട് ചേർന്നിരിക്കുന്നു, അഹന്തയോട് ചേർന്നിരിക്കുന്നു. അപ്പം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് തള്ളിക്കളയണമെങ്കിൽ വിചാരം വേണ്ടി വരും, ശരിക്ക് ചിന്തിക്കണം. അത് ശരിക്കും ചിന്തിച്ചാലേ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ ഇവിടെയും പൂർവപക്ഷ യുക്തിയുക്തമായി മീമാംസാ ശാസ്ത്രത്തിന്റെ നിയമങ്ങളനുസരിച്ച് പറയുകയാണ്, ചിന്തിക്കുകയാണ്, ഒരേ തള്ളിക്കളയാണ്. അവസാന സിദ്ധാന്തത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും, പക്ഷെ ചിന്തിച്ച് അംഗീകരിക്കാൻ പറ്റും. ചിന്തിച്ച് അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ ജോലിയാണ്, പണിപ്പാടാണ്. തള്ളിക്കളയാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ചിന്തിക്കേണ്ട കാര്യമുണ്ടല്ലോ, അത് ശരിയല്ല, എന്തുകൊണ്ടത് എന്റെ ധാരണയ്ക്ക് വരുത്തുക, സ്വീകരിക്കാൻ കഴിയത്തില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടും ആകാം, സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക. ഇവിടെ അതിൻ്റെ ന്യായം പറയുന്നു, ഒരു പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഗതിയുണ്ട്. മറ്റൊരു പ്രകടനത്തിൽ പറയുന്നില്ല, അതുകൊണ്ട് സ്വീകരിക്കാൻ കഴിയത്തില്ല. പ്രകരണം എന്ന് പറയുന്നത് ഒരു പ്രമാണമാണ് വേദ അർത്ഥത്തെ നിർണ്ണയിക്കുന്നതിന്, അതിനെ ആശ്രയിച്ച് ഞങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത്. യദി അന്യത്ര ശ്രൂയമാണാഭിഗതർ വിദ്യാന്തരം ഗച്ഛേ ശ്രുത്യാദീനാം പ്രാമാണ്യം ഹി ഏതാ സർവസ്യ സർവാർത്ഥ പ്രസംഗ പറയുന്നു. ഒരു സ്ഥലത്തുള്ള ശ്രുതിയെ നോക്കിയിട്ട് മറ്റൊരു പ്രകരണത്തിൽ ആ പ്രകരണത്തെ പരിഗണിക്കാതെ ആ ശ്രുതിക്കനുസരിച്ച് ഇവിടെയും അർത്ഥം പറയണം എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ശ്രുതിയും എല്ലായിടത്തും യോജിപ്പിക്കാമെന്നുള്ളതല്ലേ? അതെങ്ങനെ പറ്റും? ഒരു സ്ഥലത്തെ ശ്രുതി മറ്റൊരു പ്രകരണത്തെ പരിഗണിക്കുന്നില്ല, ആ ശ്രുതിയെ തന്നെ അവിടെ സ്വീകരിക്കുന്നു ആണെന്നാൽ എല്ലാ ശ്രുതിയും എല്ലായിടത്തും സ്വീകരിക്കും, അതൊരു ദോഷമാണ്. പിന്നെ എന്താ അതിൽ അർത്ഥ വ്യത്യാസം വരുന്നത്? അതാണ് യദ്യപി അന്യത്ര ശ്രൂയമാണോ അപ്പി ഗതി. ആയിക്കോട്ടെ, മറ്റൊരു സ്ഥലത്ത് ഗതി ഉണ്ട്, ശ്രുതി പറയുന്നുണ്ട്. വിദ്യാന്തരം ഗച്ച്, അത് മറ്റൊരു ഉപാസനയിൽ പോവുകയാണെങ്കിൽ ശ്രുത്യാദീന പ്രാമാണ്യം ഹീയത, ശ്രുതിയാദികൾക്ക് പിന്നെന്താ പ്രമാണം? എന്തുകൊണ്ട് സർവസ്യ സർവാർത്ഥത്വ പ്രസംഗം എല്ലാം എല്ലായിടത്തും വരും എന്ന് വരും. മാർഗത്തെക്കുറിച്ച് പറയാത്തടത്ത് മാർഗമുണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലായാലും മനസ്സിലായാലും ഇങ്ങനെ എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. അപ്പിച്ച അർച്ചരാധിക ഏകൈവ ഗതിർ ഉപഘോസല വിദ്യയാം പഞ്ചാഗ്നി വിദ്യയാം സത്തുല്യവത് പഠ്യത്തെ തത്സർവാർത്ഥത്തെ അനർത്ഥകം പുനർവചനം സ്യാത്. വീണ്ടും യുക്തി പൂർവോച്ച് പറയും. അർച്ചരാധികതി എന്ന് പറയുന്നത് ഉപഘോസല വിദ്യ പറയുന്നുണ്ട്, പഞ്ചാഗ്നി വിദ്യ പറയുന്നുണ്ട്. ഒരുപോലെ രണ്ടിടത്ത് വന്നു. ഇതെല്ലാത്തിനും വേണ്ടിയാണെങ്കിൽ ഒരിടത്ത് പറഞ്ഞാൽ മതിയല്ലോ, രണ്ടിടത്തെന്തിനു പറയും? സർവാർത്ഥത്തെ അനർത്ഥകം പുനർവചന അനർത്ഥകമായി തീരും. നിങ്ങൾ പറയുന്നു ഒരിടത്ത് പറയുന്ന ഗതി ബാക്കിയുള്ളിടത്ത് സ്വീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഉപാസനയും ഒരു തവണ ഗതിയെക്കുറിച്ച് പറയുക, ബാക്കി എല്ലായിടത്തും സ്വീകരിക്കുക, അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ചോദ്യം. തസ്മാ നിയമൈത്യവും പ്രാപ്തി പഠിപ്പി. അതുകൊണ്ട് ഇവിടെ ഒരു നിയമം വേണം. എന്താണ്? പ്രകരണം അനുസരിച്ച് തീരുമാനിക്കും. ഏത് പ്രകരണത്തിലാണോ മാർഗത്തെക്കുറിച്ച് പറയുന്നത് ആ ഉപാസനയിൽ മാർഗമുണ്ട്. മറ്റൊരു സ്ഥലത്ത് മാർഗമില്ലെങ്കിൽ, മാർഗമില്ലെങ്കിൽ എന്ത് പറ്റും? ഉപാസന സദ്യോ മുക്തി. ഇതാണ് നിയമൈത്യവും പ്രാപ്തിപ്പെടുത്തി. അനിയമൈതി സൂത്രം സിദ്ധാന്തമാണ്. അനിയമം എന്താണ്? സർവാസാം ഏവ അഭ്യുദയപ്രാപ്തി ഫലാനാം സഗുണാനാം വിദ്യാനാം അവിശേഷേണ ഏഷ ദേവായനാഖ്യാഗതിർഭവിതം അർഹതി. സിദ്ധാന്തം എല്ലാ ഉപാസനകളിലും സഗുണോപാസനകളും, അത് പഞ്ചാഗ്നി വിദ്യ ആയാലും ശരി, ഉപവാസന വിദ്യ ആയാലും ശരി, വൈശ്വാനര വിദ്യ ആയാലും ശരി, ഏതായാലും എല്ലായിടത്തും. പിന്നെ അതിൻ്റെ വിശേഷത എടുത്തു കാണിക്കുന്നു. സർവാസമേ അഭ്യുദയപ്രാപ്തി ഫലാനാം. അഭ്യുദയപ്രാപ്തി ഫലമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇത് അഭ്യുദയപ്രാപ്തി എന്നെന്തുകൊണ്ട് പറയുന്നു? നിശ്രേയസത്തിനല്ല, മോക്ഷത്തിനല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നവര് ഇവിടെ ശ്രുതി തന്നെ പറയും, സ പുനരാവർത്തതേ അവൻ തിരിച്ചു വരുന്നില്ലെന്നാണ്. ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നതാണ്. അപ്പൊ നിശ്രേയസം പ്രാപിക്കുന്നുണ്ടല്ലേ തിരിച്ചു വരാത്തത്. ഏതെങ്കിലും പാഠങ്ങളിൽ സ്ഥാന പുനരാവർത്തതേ അസ്മിൻ കൽപ്പേ എന്നുണ്ടോ? സ്ഥാന പുനരാവർത്തതേ അസ്മിൻ കൽപ്പേ അങ്ങനെയില്ല, ശ്രുതിയിലില്ല. ശ്രുതിയില്ലാന്ന് വെച്ചാൽ എന്റെ ഓർമ്മയിൽ വരുന്നിടത്തൊന്നുമില്ല. ഇനി എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക ഉപാസനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വരുന്നില്ല എന്ന്. തിരിച്ചു വരുന്നെങ്കിൽ അഭ്യുദയത്തെ പ്രാപിച്ചല്ലോ അല്ലേ? പിന്നെ എന്തിനാൻ അഭ്യുദയമെന്ന് വിളിക്കുന്നു? നിശ്രേയസത്തെ പ്രാപിച്ചു. പിന്നെ എന്തിനാൻ അഭ്യുദയമെന്ന് പറയുന്നു? ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള ഒരു കാര്യം എന്താണോ, നിശ്രേയസത്തെ തന്നെ പ്രാപിക്കുന്നു, സദ്യമുക്തിയെ തന്നെ പ്രാപിക്കുന്നു, ഉടൻ തന്നെ പ്രാപിക്കും. തത്വജ്ഞാനം കൊണ്ട് തന്നെ അത് പ്രാപിക്കും. പിന്നെ ഉപാസനയിലൂടെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്ന് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ഒരു ഇടപാട് ഭാഷകാരൻ ശ്രുതിയിലുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. തത്വമസിയെ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനുവേണ്ടി പല ജന്മങ്ങൾ പല ലോകങ്ങൾ ഭാഷകാരനാണ്. അതിനംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിനെ അല്ല ഉപദേശിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഗതിയുള്ളതുകൊണ്ട്. അഭ്യുദയം എന്ന് പറയുന്നതാണ് മരിച്ചു കഴിഞ്ഞ് യാത്ര ചെയ്ത് എത്തിച്ചേർന്ന് പിന്നെ എത്രയോ കാലം കഴിഞ്ഞ്. അപ്പോൾ ഗതിയുണ്ടെങ്കിൽ അവിടെ സംസാരമുണ്ട് ആണ് ഭാഷ്യകാരൻ്റെ. സൃഗത്വവും അതിൽ നിന്നാണ് സംസാരം. അപ്പോൾ ശരീരം വിട്ടു പോയോ ആ സംസാരം അന്തർഗതമാണ്. ശരി, പിന്നീട് മുക്തി ആയിക്കോട്ടെ, അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് എല്ലായിടത്തും ഗതിയെ നിഷേധിക്കുന്നു, സംസാരത്തെ നിഷേധിക്കുന്നു. പിന്നെ കഷ്ടപ്പാടിലേക്കൊന്നുമല്ല പോകുന്നു. ബ്രഹ്മലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സൗകര്യങ്ങളെന്നൊക്കെയാണ് പറയുന്നത്, പലയിടത്തും പറയുന്നു. എന്നാലും അവിടെ സംസരണം, ഗതി അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉത്തരായണത്തിലൂടെ പോകുന്നിടത്തും അതിന് അഭ്യുദയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ശബ്ദങ്ങളൊക്കെ ഓരോ സ്ഥലത്തും വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാകും. നിശ്രേയസമെന്നോ അഭ്യുദയമെന്നൊക്കെ പറയുന്നു. സർവാസാമേവ അഭ്യുദയപ്രാപ്തി ഫലാനാം സഗുണാനാം വിദ്യാനാം. എല്ലാ സഗുണവിദ്യകളും അഭ്യുദയത്തെ പ്രാപിക്കുന്നതാണ്. അഭ്യുദയപ്രാപ്തിയാണ് അതിൻ്റെ ഫലങ്ങൾ. അവിശേഷേണ ഏഷ ദേവായ ദേവായനാഖ്യ ഗതിർഭവതു വർഹതി സിദ്ധാന്തം. സർവത്ര ഈ ദേവായന ദേവയാനം അതാണ് മാർഗം. നനു അനിയമ അഭ്യൂമേ പ്രകടന വിരോധ പറയുന്നു. അതങ്ങനെ നേരത്തെ പൂർവക്ഷി പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞല്ലോ പൂർവക്ഷി വിടത്തില്ല. ഒരു സിദ്ധാന്തം പറഞ്ഞാൽ ആ സിദ്ധാന്തത്തെ നമുക്ക് ബോധ്യം വരുന്നത് വരെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഭാഷകാരന്റെ ശൈലി. എന്തുകൊണ്ടാ അത് മനസ്സിലാകുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല? അപ്പോൾ ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഏത് സിദ്ധാന്തമായാലും ശരി, ആരുടെ സിദ്ധാന്തമായാലും ശരി, അതുകൊണ്ടാണ് ഭാഷ്യത്തിന് സിദ്ധാന്തം കുറവും പൂർവപക്ഷം കൂടുതലും ആകുന്നു. ഏത് ഭാഗം എടുത്തു നോക്കുക, സിദ്ധാന്തം കുറവായിരിക്കും. സിദ്ധാന്തം അല്പമേ പറയാണ്, പൂർവപക്ഷമാണ് ഒരുപാട്. അങ്ങനെ ചോദ്യം ചെയ്യാൻ അതിനും കഴിവില്ലാത്തവനായി കഴിഞ്ഞാൽ പിന്നെ ഈ വിദ്യക്ക് പറ്റിയ ആളല്ല. ചോദ്യം ചെയ്യണം, അതെങ്ങനെ ശരിയാകുന്നു, അത് അബദ്ധമാണല്ലോ. നമ്മുടെ സ്ഥിതി അതല്ല. ഒരു സിദ്ധാന്തം കേൾക്കുമ്പോൾ അത് ശങ്കരാചാര്യർ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതാ പലപ്പോഴും സംഭവിക്കുന്നു. എന്നുവെച്ചാൽ അത് ഉൾക്കൊള്ളുന്നതിനുള്ള സാമഗ്രികൾ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നു, നമ്മളതിനെ ചോദ്യം ചെയ്യാതെ തിരസ്കരിക്കും. അവിടെയാണ് നമ്മുടെ തകരാറ്. എന്നുവെച്ചാൽ നമ്മൾ പൂർവപക്ഷത്തിലേക്ക് കടക്കുന്നില്ല. പൂർവപക്ഷത്തിലേക്ക് കടന്നില്ലെങ്കിൽ നമ്മൾ സിദ്ധാന്തത്തിൽ എത്തിച്ചേരത്തില്ല. നമ്മൾ നമ്മളായി തന്നെ ഇരിക്കും. അത് തത്വചിന്തയുടെ രീതിയല്ല. നമ്മൾ ധൈര്യപൂർവ്വം ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനെയാണ്. അതാണ് ഭാഷകാരൻ നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ ആർജവത്തോടുകൂടി ചോദ്യം ചെയ്യുന്നു. ചിലരോട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഇതുപോലുള്ള വിഷയങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ സിദ്ധാന്ത ഭാഗത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ എനിക്കറിയാം നിങ്ങളൊക്കെ മൗനമായിട്ടിരിക്കും, തീരെ ദഹിക്കുന്നില്ല, മൗനമല്ലാതെ വേറെ ഒരു വഴിയില്ല, ചോദിക്കാനുള്ള ധൈര്യമില്ല, ആംബിയറില്ല എന്നുള്ളത്. അവിടെ മൗനം ഭജിച്ചിട്ടും മനസ്സുകൊണ്ട് ഓഹ് ഇത് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് സ്വയം ശപിക്കും. ഈ അടുത്ത ദിവസം ഞാൻ ഒരാളുമായിട്ട് ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു. ഇപ്പോൾ ഞാൻ പറയുന്ന പുള്ളിക്കോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, സഹിക്കാനേ പറ്റുന്നില്ല. അസഹനീയമായ വേദന പുള്ളിയുടെ മനസ്സിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, സ്വാമിയോടുള്ള ബഹുമാനം മനസ്സിലുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ബഹുമാനം വേണ്ട, എന്തെങ്കിലും പറയേ. ബഹുമാനമേ എനിക്ക് വേണ്ട, നമുക്ക് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോവാ. ഞാൻ ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ അതെനിക്ക് തരേണ്ടതുള്ളൂ, എനിക്കത് വേണ്ട, ചർച്ച മുമ്പോട്ട് പോട്ടു. അത് പറയുന്ന ആ ചർച്ചയിൽ നിന്ന് ഒഴിയാനുള്ള ഒരു വഴിയാ. ബഹുമാനം കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഉള്ളിൽ എന്ന് പറയുന്നത് ചോദിക്കാനൊന്നുമില്ല, ഉത്തരം മുട്ടിയിരിക്കുകയാണ്. എന്നാലും അത് സ്വയം സമ്മതിക്കാൻ ഉള്ളിൽ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ എന്താണ് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടി ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി, അപ്പോഴാണ് ഇങ്ങനെയുള്ള ചില സൂപ്പർ ഡയലോഗുകളൊക്കെ പറയുന്നത്. ഇപ്പൊ പൊതുവെ കേൾവിക്കാരുടെ അവസ്ഥ ഇതാണ്. ഒന്നാമത് ആർജവുമില്ല, നട്ടല്ലില്ല, അപ്പോ ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ആ ചർച്ചയെ നീട്ടിക്കൊണ്ടുപോകാനോ ശരിയായ സമാധാനം കണ്ടെത്താനോ ഒന്നും ആൾക്കാർ തയ്യാറല്ല. ആരും പലപ്പോഴും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിരിക്കുന്നതാണ്. വലിയ പേരും വാശിയോടും കൂടി ചർച്ചയ്ക്ക് വരും, അവസാനം ഇങ്ങനെ നിന്നു. അപ്പോൾ അതല്ല, നമ്മൾ ചിന്തിക്കണം. ഒരു ബുദ്ധിമുട്ടായിട്ട് എഴുന്നേറ്റ് പോകരുത്, മനസ്സിൽ പഹയൻ അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കരുത്, എന്നുള്ള പ്രയാസത്തിൽ എഴുന്നേറ്റ് പോകരുത്. അത് വ്യക്തമാക്കണം. പക്ഷെ അത് വ്യക്തമാക്കാൻ പോയ എന്താണ്, തുടക്കത്തിൽ തന്നെ തളർന്നു പോയാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് എങ്ങനെ പോകും, പിന്നെ അതിലും കൂടുതൽ തളർച്ചയായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഭയമാണ് ആൾക്കാർക്ക്, തത്വചിന്തയോട് ഭയമാണ്. ആൾക്കാർ ധൈര്യപ്പെടുത്തില്ല ഇത്തരം കാര്യങ്ങൾ. അത് ഭാഷകാരന്റെ ശൈലി മനസ്സിലാകും. അവിടെ ഈ പൂർവപക്ഷവും സിദ്ധാന്തവും ഒക്കെ ഭാഷകാരൻ ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വേറൊരാളെന്നോട് ചർച്ചയ്ക്കും, ഒരാൾ ചർച്ചയ്ക്ക് വന്ന് ഒരു ദിവസം വിഷമിച്ചു പോയി, പിറ്റേ ദിവസം രണ്ടുമൂന്ന് നേരം കൂട്ടി വന്നു, അതേ വിഷയം ചർച്ച ചെയ്യാത്തത്. അവസാനം ചർച്ച കുറച്ച് നീ പോയപ്പോ ഈ കൂട്ടിക്കൊണ്ടു വന്നാണ് പറയുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു വരണ്ടെന്ന്. ഇപ്പൊ ഇതുകൂടെ കേൾക്കേണ്ടി വന്നില്ലേ? മറ്റേത് അത് വെച്ച് തന്നെ നമുക്ക് പോകാമായിരുന്നു. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഞാനും കൊണ്ടു വന്നു. ഇപ്പൊ ഇതുകൂടെ കേൾക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ കഴിവില്ല. അനി എന്നെ തെറി വിളിച്ചിട്ട് കാര്യം വല്ല ഉണ്ട്. അത്ര ഒരു വിചാരക്ഷമമായ മനസ്സുകൂടെ വേണം. എന്നാലേ ഈ ചർച്ചകൾ അർത്ഥമുണ്ട്. ഇല്ലെങ്കിൽ അല്ലാത്തവരെ കുറിച്ച് പറയും പഴം വിഴുങ്ങിയളെന്ന് പറയും. അതാകുമ്പോൾ ചവയ്ക്കേണ്ട കാര്യമില്ല, വിഴുങ്ങി വിഴുങ്ങി അങ്ങ് വയറ് നിറയ്ക്കാം. ജോലിയില്ല, അങ്ങനെ ആയിരിക്കരുത്. ഇതിൽ നിന്ന് അതാ മനസ്സിലാക്കേണ്ടത്. ചിലടത്തൊക്കെ ദേഷ്യമുണ്ട്, അതും എനിക്ക് അനുഭവമുണ്ട്. ചിലർക്ക് വളരെ താല്പര്യപൂർവ്വം കാര്യങ്ങൾ ചോദിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അബദ്ധമാണ് എന്നവർക്ക് പ്രഥമ ശ്രവണത്തിൽ തോന്നിയാലും വീണ്ടും ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക, എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു, പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പിന്നെ മനഃപ്രയാസത്തിൻ്റെ കാര്യം അങ്ങനെ അനുഭവം. ഇപ്പൊ ഇവിടെ വീണ്ടും ചോദിക്കുന്നു, നന്നു അനിയമാഭ്യമേ പ്രകടന വിരോധം. നേരത്തെ തന്നെ പറഞ്ഞില്ലേ പ്രകടന വിരോധം ഉണ്ടെന്ന്? ഒരു പ്രകടനത്തിൽ ഗതി ഇല്ലാന്ന് പറഞ്ഞു, വേറെടുത്ത് ഗതി ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടിടത്തും ഗതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രകടനത്തിൽ വ്യത്യാസമുണ്ടല്ലോ, വിരോധം വരുമല്ലോ. നേഷ അസ്ഥി വിരോധ, വിരോധമൊന്നുമില്ല. അത് ഭാഷകാരന്റെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം മോഹം അടച്ചടി കൊടുക്കും, പിന്നെ കാര്യങ്ങൾ എന്തിനാ അടിച്ചതെന്നുള്ള പിന്നീടാ പറയും. ഇവിടെ അയാൾ പറയുന്നു പ്രകടന വിരോധം പറഞ്ഞത് നേഷ വിരോധ, മറുപടി ആദ്യം പറഞ്ഞു. പിന്നെ അവന് കേൾക്കാനുള്ള ആയുസ്സുണ്ടെങ്കിൽ അവൻ കേൾക്കും, ഇല്ലെങ്കിൽ അതും കൊണ്ട് അവൻ പോവും. പിന്നെ കേൾക്കേണ്ട കാര്യമുണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ, വിരോധമില്ല. എന്തുകൊണ്ട് വിരോധമില്ല അത് ഇനി പറയും. അവൻ ആയുസ്സുണ്ടെങ്കിൽ കേൾക്കില്ലെങ്കിൽ കേൾക്കത്തില്ല. അടുത്ത് പറയുന്നു, ശബ്ദ അനുമാനാഭ്യാം ശ്രുതി സ്മൃതിഭ്യാം. പിന്നെയാണത് വിശദീകരിക്കുന്നത്, സ്വപദാനുജ ഭക്ഷ്യന്തേ എന്ന് പറയുന്നതാണ്. എന്താണോ അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം അത് പറയുക, ഇന്നതാണ്. വിശദീകരണം വേണോ? അടുത്ത് പറയും. അല്ല, ആദ്യം തന്നെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വിശദീകരിച്ചിട്ട് പിന്നെ കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ എന്താണോ അതിൻ്റെ സിദ്ധാന്തം അത് അവസാനമേ അവൻ്റെ മനസ്സിലെത്തത്തുള്ളൂ. ഇതങ്ങനെയല്ല, സിദ്ധാന്തം ആദ്യമേ മനസ്സിലിരിക്കണം, പിന്നെ കേൾക്കുന്നതെല്ലാം ആ സിദ്ധാന്തത്തെ പിന്തുടർന്നായിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അന്നീ കേൾക്കും, ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. സർവത്ര നോക്കുമ്പോൾ ഭാഷ്യത്തിൽ നമുക്കിത് കാണാം. നീ പറഞ്ഞത് അസംബന്ധമാണ് എന്നാണ് ആദ്യം പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ അവൻ്റെ മനസ്സ് ജിജ്ഞാസ പറയുന്നു? ശബ്ദാനുമാനാഭ്യാം എന്നാണ് സൂത്രം. ഈ ശബ്ദാനുമാനാഭ്യാം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഭാഷ്യകാരൻ അതിനെ അശ്രുതി സ്മൃതിഭ്യാം എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അനുമാനത്തിന് അനുമാനം എന്നുള്ള അർത്ഥം ഉണ്ട്. എല്ലാ ഭാഷകളും ഇങ്ങനെയാണോ, അതോ ശങ്കര ഭാഷ മാത്രമാണോ? എല്ലാ ഭാഷകളിലും എന്ന് ചോദിച്ചാൽ എല്ലാം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മറ്റുള്ളവർ ഇതുപോലെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല, അത് ഇനി പരിശോധിക്കും. ഭാഷ്യം ഇങ്ങനെയാണ് സ്വാമി. ആ ശ്ലോകത്തിൽ മൂന്നാമത്തെ പദത്തില്ലേ സോമസാനിജ ഭക്ഷ്യന്റെ എന്ന് പറയണേ, ആദ്യം സൂത്രം എത്ര സൂത്രാർത്ഥോ വർണ്ണിതേ എത്ര എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ആദ്യം പറയുന്നു സ്വാമി പറയാൻ കാരണം, സമ്മതമാണ് ആദ്യം പറയുന്നതെന്ന് പറയാൻ കാരണം. അല്ല, അത് പറഞ്ഞത് ഭാഷ്യം എഴുതുന്ന ക്രമമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഭാഷ്യം എന്നുള്ളതാണ്. ആ ക്രമത്തിൽ ഭാഷ എഴുതണമെന്നല്ല പറഞ്ഞിരിക്കുന്നു. രണ്ട് രണ്ട് അതിനകത്തെല്ലാം വരുന്നുണ്ട്. ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഒരു പക്ഷേ ഭാഷകാരന് മുമ്പ് ഇതിങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നിരിക്കാം, നമുക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അനുമാനത്തിന് സ്മൃതി എന്ന് പറയുന്നു, അത് ഭാഷകാരൻ്റെ ഒരു രീതിയ. തഥാഹി ശ്രുതി തദ്യേ ഇത്ഥം വിദുഹു ഇതി പഞ്ചാഗ്നി വിദ്യാവതാം ദേവയാനം പന്ഥാനം അവതാരയന്തി ഏച ഇമേ അരണ്യേ ശ്രദ്ധ തപ ഇത്യുപാസതേ ഇതി വിദ്യാന്തരശീലനാമവി പഞ്ചാഗ്നി വിദ്യാവദ്ധി സമാനമാർഗതാം ഗമയതി. ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, ഇത് ചാന്ദോഗ്യത്തിൽ പഞ്ചാഗ്നി വിദ്യയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അത് എന്റെ ഉപസംഹാരത്തിൽ വരുന്നതാണ് തീരുമ്പം. ഇതേ ഉപാസന തന്നെ ബ്രഹദാരണ്യത്തിലും വരുന്നുണ്ട്, അവിടെയും ഇതുപോലെ തന്നെ പറയുന്നു. രണ്ടിടത്തും ഒരേ ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട്. തുടർന്ന് വരുന്ന ഭാഗം ഒരുപോലെ തന്നെയാണ്. ഭാഷകാരം എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, പഞ്ചാഗ്നി ഉപാസിക്കുന്നത് അത് പ്രത്യേകം പറയുന്നുണ്ട്. ഉപാസകന്മാര് ഗൃഹസ്ഥന്മാര് നൈഷ്ഠിക ബ്രഹ്മചാരികള് വാനപ്രസ്ഥന്മാര് പരിവ്രാജകന്മാര് ഈ നാല് കൂട്ടരുണ്ട്. ഈ നാലും പെടാത്ത ഒരു കൂട്ടരാണ് ഉപകുറവാണ് ബ്രഹ്മചാരികൾ. അവരുടെ പണി എന്ന് വെച്ചാൽ വേദാധ്യയനം ചെയ്യുക, അത്രയേ ഉള്ളൂ. ഗുരുകുലത്തിൽ പഴയ രീതി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. വേദാധ്യയനം ചെയ്യുന്നു, അതില് നൈഷ്ഠിക ബ്രഹ്മചാരികളെ കുറിച്ച് പറയുന്നു. അവരെ ഊർധ്വരേതസ്സുകളെന്നും പറഞ്ഞു അവര് ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞു പോയി ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നുണ്ട്, ബ്രഹ്മചാരികളായി തന്നെ ജീവിക്കുന്നു. അവരും ഉപാസകന്മാരാണ്, അവരുടെയും ഫലം ദേവയാന മാർഗം തന്നെ. പിന്നെ പോയി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു, അവരും ഉപാസിക്കുന്നു പഞ്ചാഗ്നി വിദ്യ, അവരുടെയും മാർഗം ദേവയാന മാർഗം തന്നെ. പിന്നെ വാനപ്രസ്ഥന്മാർ, അവരും ഉപാസിക്കുന്നു, അവര് പഞ്ചാഗ്നി വിദ്യയല്ല, അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള വിദ്യകളൊക്കെ വരുന്നത്. പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളത്. അപ്പൊ ഗൃഹസ്ഥന്മാരും പോകുന്നത് ഉത്തരായണ മാർഗത്തിലൂടെ. അത് ഇനി ഗാർഹസ്ഥ്യം വിട്ട് അരണ്യത്തിൽ പോയിരുന്നുകൊണ്ട് ഉപാസന നടത്തുന്നവരുണ്ട്. അവരുടെ ഉപാസന എന്ന് പറയുന്നത് ഈ പറഞ്ഞ ധാരവിദ്യ പോലെയുള്ള ഉപാസന, ഹിരണ്യഗർഭ ഉപാസനയും മറ്റും ചെയ്യുന്നത്. അവരും പോകുന്നത് ഉത്തരായണ മാർഗത്തിലൂടെ തന്നെ. പിന്നെ വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു പരിവ്രാജകന്മാർ. ഈ പരിവ്രാജകന്മാരിലും ഉപാസകന്മാരുണ്ട്. അത് ഭാഷകാരം പറയുന്നത് തത്വചിന്ത. ആ തത്വചിന്ത എന്ന് പറയുന്നതാണ് ഒരുവനെ തത്വജ്ഞാനത്തിൽ പരിവ്രാജകനാക്കുന്നത്, അവന് ഉപാസകനാണ്. അപ്പൊ പരിവ്രാജകന്മാർ രണ്ടു കൂട്ടരുണ്ട്. ഭാഷകാലം പറയുന്നു തത്വജ്ഞാനം വന്ന് പരിവ്രജനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപാസനയും. പക്ഷെ ശ്രുതിയിൽ പരിവ്രാജകൻ എന്ന് പറയുന്നത് ഉപാസകന്മാരെ പറയുന്നുണ്ട്. വേദാധ്യയനം ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പരിവ്രാജനം സ്വീകരിച്ചിരിക്കുന്നു. ഒരു ഉപാസകന്മാർ അവർക്കും ഉത്തരായണ മാർഗമാണ്. ഈ പരിവ്രാജകന്മാരെ കുറിച്ച്, അത്തരം ഉപാസകന്മാരായ പരിവ്രാജകന്മാരെ കുറിച്ച് മഹാഭാരതത്തിലും മറ്റും പറയുന്നുണ്ട്. ഉത്തരായണ മാർഗത്തിലൂടെ അവർ പോകുന്നതാണ്. ഇതും പലർക്കും ആശയക്കുഴപ്പമുണ്ടാകും. പരിവ്രാജകന് സദ്യം മുക്തിയാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പരിവ്രാജകൻ ഉത്തരായണത്തിലൂടെ പോകുന്നത്? അപ്പൊ അത് ഭാഷകാരൻ വിശദീകരിക്കുന്നിടത്ത് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിരണ്യഗർഭ ഉപാസന ചെയ്യുന്നവർ. സത്യം ബ്രഹ്മ സത്യം ഉപാസത്തെ അടുത്ത് വരും. ബൃഹദാരണ്യത്തിൽ അത് വ്യക്തമായുണ്ട്. സത്യം ഉപാസത്തെ ഇവിടെ തന്നെ ആൾക്കാർ വ്യാഖ്യാനിച്ചാകാൻ കുളമാക്കിയിട്ടുണ്ട്. സത്യം ഉപാസത്തെ, സത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മത്തിന് സത്യം എന്ന് പറയും. അപ്പൊ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ, ബ്രഹ്മത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷകാരൻ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഗുണബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ കാര്യബ്രഹ്മം. സഗുണബ്രഹ്മം എന്ന് ഭാഷകാരൻ പറയുന്നത് കാര്യബ്രഹ്മത്തെയാണ്, അല്ല ശിവനെ വിഷ്ണുവിനെ എന്നുള്ള ഉപാസനയെ കുറിച്ചല്ല പറയുന്നു. അപ്പൊ കാര്യബ്രഹ്മ ഉപാസനയെന്ന് വ്യക്തമായിട്ടും ഭാഷകാരൻ പറഞ്ഞിട്ടും സത്യം ബ്രഹ്മ, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ നിർഗുണ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിക്കുക എന്ന് വ്യാഖ്യാനം എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണ്? പ്രമാദം, നോട്ടപ്പെസ്, ശരിയായി നോക്കാത്തതിന്റെ കുഴപ്പം. അപ്പൊ ഇവിടെ പറയുന്നത് പഞ്ചാഗ്നി വിദ്യാവതാം ദേവയാനം പന്ഥാനം അവതാരയന്തി. പഞ്ചാഗ്നി ഉപാസകന്മാർക്ക് ദേവയാന മാർഗത്തെ പറഞ്ഞിട്ട് ഏച്ച ഇമേ അരണ്യ ശ്രദ്ധ തപ ഇത്യുപാസതേ. അരണ്യത്തിൽ ശ്രദ്ധ തപ ഇത്യുപാസതേ എന്ന് പറഞ്ഞ ശ്രദ്ധയുള്ളവരായി തപസ്സോടുകൂടി ഹിരണ്യഗർഭനെ ഉപാസിക്കുന്നവർ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപാസന. പ്രധാനമായി ഹിരണ്യഗർഭ ഉപാസനയാണ്, കാര്യബ്രഹ്മ ഉപാസനയാണെന്ന് ഭാഷകാലം പറയുന്നുണ്ട്. ഇത് വിദ്യാന്തരശീലനമപ്പി, അത് പഞ്ചാഗ്നി വിദ്യയല്ല. പഞ്ചാഗ്നി വിദ്യ വിദ്ധി സമാന മാർഗതാം ഗമേ. പഞ്ചാഗ്നി ഉപാസകന്മാർക്കുള്ള അതേ ബലം തന്നെ അവർക്കും പറയും. അവിടെ ഗൃഹസ്ഥനും പരിവ്രാജകനും ഒരേ ഫലം തന്നെ, ഉത്തരായണ മാർഗത്തിലൂടെ പോവുക. പിന്നെ ഇനി അവിടെ ചെന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥനായുണ്ട് പ്രത്യേക സീറ്റ്, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാം. പരിവ്രാജകൻ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ട് അവിടെ ഒരല്പം കൂടെ ബ്രഹ്മലോകത്തിൽ തന്നെ പല സ്റ്റാറ്റസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം, ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ, വ്യക്തമായി പ്രമാണമൊന്നുമില്ല. എല്ലാവരും ഒരു വഴിക്കാണ് പോകുന്നു. ഒരു വഴിക്ക് പോയാലും ചെല്ലുന്നിടത്ത് പല സീറ്റ് കിട്ടാമെന്ന്, അങ്ങനെ ഊഹിക്കാം. പക്ഷെ എല്ലാവരും ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പൊ പരിവ്രാജകനായി കഴിഞ്ഞാൽ അവൻ സദ്യോമുക്തനാകണമെന്നൊന്നുമില്ല, തുല്യഫലം എന്നാണ് പറയുന്നത്. ഗൃഹസ്ഥന്റെ അതേ ഫലം തന്നെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒരു ഉപാസന അല്ല എന്നിപ്പോ പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേർക്കും ഒരേ ഫലം കിട്ടുന്നു. എന്തുകൊണ്ട്? രണ്ടുപേരും അനുഷ്ഠിക്കുന്ന ഉപാസനയാണ്. ആ ഉപാസനയ്ക്ക് ശ്രുതി പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരേ ഫലം, വേറൊന്നുമില്ല. ഗൃഹസ്ഥന്റെ ഉപാസനയ്ക്കും പരിവ്രാജകന്റെ ഉപാസനയ്ക്കും ഒരേ ഫലം ശ്രുതി പറഞ്ഞു. ശ്രുതി പറഞ്ഞാൽ പറഞ്ഞതാണ്, എന്തുകൊണ്ടെന്നൊന്നും ചോദിക്കരുത്. ഇതെല്ലാം മരണത്തിന് ശേഷമുള്ള കാര്യമാണ്. ശ്രദ്ധയിൽ നിന്നുകൊണ്ട് ഇതിന് തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ? ഇതൊക്കെ അംഗീകരിക്കുക. ശ്രദ്ധയില്ലേ തള്ളിക്കളയുക. യുക്തി വിചാരത്തിനൊന്നും പോകരുത്. നമുക്ക് നേരെ തിരിച്ചാൽ സംഭവിക്കുന്നു. യുക്തിവിചാരം വരുന്നിടത്ത് ശ്രദ്ധ കൊണ്ട് നമ്മൾ ഒന്നീ തളികളി അല്ലെങ്കിൽ എത്തിക്കരുത്. ശ്രദ്ധ വേണ്ടിടത്ത് നമ്മൾ യുക്തിവിചാരത്തിൽ അഭ്യാസം നടത്താൻ ശ്രമിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. യുക്തിവിചാരം വേണ്ടിടത്ത് യുക്തിവിചാരം, ശ്രദ്ധയുള്ളിടത്ത് ശ്രദ്ധ. ശ്രദ്ധയ്ക്ക് വിടുക, വിശ്വാസത്തിന് വിടുക. അവിടെ പിന്നെ യുക്തിവിചാരത്തിന് പോയിട്ട് ഒരു കാര്യമുണ്ട്. മരണശേഷമുള്ള കാര്യത്തിൽ എന്താ യുക്തിവിചാരം ചെയ്യുക? അതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു, ഗൃഹസ്ഥനും പരിവ്രാജകനും ഒരേ വഴിയിലൂടെ പോയി ഒരേ സ്ഥലത്ത് എത്തിച്ചേരും. ഇതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാറ്, അതാണ് ഗൃഹസ്ഥനെക്കാളും ഞങ്ങൾ സന്യാസിമാര് ശ്രേഷ്ഠന്മാരാണെന്ന് ധരിക്കുന്ന വെറും അബദ്ധമാണ്. എന്തുകൊണ്ട്? രണ്ടുപേരും ചെയ്യുന്ന ഒരേ പണിയാ, പിന്നെ എങ്ങനെ ശ്രേഷ്ഠനാകും? പിന്നെ എങ്ങനെ ശ്രേഷ്ഠനാകും?